അറുപത്തിയഞ്ചാം ദശകം. ഗോപീജനത്തൊടരുൾ ചെയ്തതുപോൽ വ്രതത്തിൽ കാമന്റ കേളിയതിനായി ഭഗവാൻ മുതിർന്നു. പാരിക്കുളിർത്തൊരു നിലാവ് തെളിഞ്ഞിടുമ്പോൾ പാടി ഭവാൻ മുരളിയാൽ യമുനാവനത്തിൽ. നാനാരസങ്ങളെയുണർത്തിയ വേണുഗാനപാനത്തിനാൽ ഭുവനമാകമയങ്ങിടുമ്പോൾ ഊനം വിടിഞ്ഞു യുവതീ ഹൃദയങ്ങളെല്ലാം ആനന്ദമൂർച്ഛയിൽ മയങ്ങി. ഇഭോ സരാഗം കൃത്യങ്ങളും തനയലാളന ഭർത്തൃപാദ ശുശ്രൂഷയും സകലവും കളവാൻ മുതിർന്നോർ സൗന്ദര്യമൂർത്തികൾ അണഞ്ഞു വധുക്കൾ വേണുനാദത്തിൽ മുങ്ങി. യുവസുന്ദരകാനനത്തിൽ പാഞ്ഞെത്തിനാർ ചിലർ അലങ്കരണങ്ങൾ പാതിയായോരഹോ മുരളിയൂതുവതോർത്തു കേൾക്കെ എല്ലാം അണിഞ്ഞവരെയല്ല അത് അപൂർണമാക്കി വന്നോരയാളുതവ ദൃഷ്ടി നുകർന്നതാദ്യം. ഹാരം ധരിച്ചവളൊരുത്തി അരക്ക് ഉടഞ്ഞാൻ ഭാരം കഴുത്തിലുമണിഞ്ഞു ഭവത്സകാശം. ആ രമ്യമാം ജഘന ഭംഗി വിളിക്കു കാട്ടിപ്പാരം വിളിച്ചിടുകയാം ഭഗവാനേവം. ചെന്നാളൊരുത്തി മുഴുമാറു മറിച്ചിടാതെ അന്നാരിമാരുടെ ഇടയ്ക്കവർ കണ്ടതില്ല. തന്നാത്മനാഥൻ അഭിഷേകം അതിനു രണ്ടു പൊന്നിൻ കുടങ്ങളും എടുത്തവളെന്ന പോലെ. പാരം സ്വതന്ത്രതയിടാത്തവതെന്നതില്ല. നാരീജനങ്ങൾ ചിലരുള്ളിലുറച്ചുരാഗം ദേഹാതിമോഹമതു വിട്ടവർ നിന്നിലെത്തിച്ചേർന്നാരുടൻ പരമഭാഗ്യം ഇവർക്കു തന്നെ. ജാരങ്കലാംബരപഥത്തിലിടുന്ന ഭക്തി നാരീജനം പരമഹംസകളായുടൻ താൻ എമ്മട്ടിലെങ്കിലും അണഞ്ഞിടുവാൻ ഭവാങ്കലിമൂഢനും കഠിനയത്നം എഴാതൊരിക്കൽ. ഇമ്മട്ടുഗോപയുവസുന്ദരിമാ സരാഗം നിന്മേനി നോക്കിയത പുഞ്ചിരി തൂകി. നീയും കാരുണ്യമാർന്ന കടതീൾ മിഴികൊണ്ടുഴിഞ്ഞാൻ ലോകൈകസുന്ദര ഹരേ കളകന്റെ രോഗം.